വൃത്താന്ത ശ്രൂയതേ സർവൈ കിഞ്ചിൻ നിശ്ചിത്യനോച്യതേ അസാധ്യം കേചന പ്രോചുർദുജ്ഞേയമിതി ചാപരേ മൂകീഭൂതാസ്തഥാന്യേതു കിയന്തസ്തു പലായിതാഹം. അയം സാർദ്ധ ശ്ലോക. സർവൈ വൃത്താന്ത ശ്രൂയതേ, നാരദേന പൃഷ്ട പ്രശ്ന ശ്രൂയതേ, കിന്തു കിഞ്ചിത് നിശ്ചിത്യ നോച്യതേ, അസ്യ പ്രതിവചനം നിശ്ചിത്യ അയമേവ മാർഗഃ ഇതി ന ഉച്യതേ. അസാധ്യം കേചന പ്രോചുഃ, കേചന ഇമം അസാധ്യം പ്രോചുഃ. ദുർജ്ഞേയമിതി ചാപരെ, ജ്ഞാതും കഷ്ടമിതി അപരെ പ്രോചുഃ. തഥാ അന്യേ തു മൂഹീഭൂതാഃ കേചന തൂഷ്ണീം സ്ഥിതാഃ അസ്യ കിമപി സമാധാനം ന ദത്തവന്തഃ. കിയന്തസ്തു പലായിതാഃ, കിയന്തസ്തു ദൂരദേവ നാരദം ദൃഷ്ട്വാ അഹോ അയം നാരദർഷി ആഗച്ഛതി അസ്മാൻ പ്രശ്നം പ്രക്ഷതി ഇതി മത്വാ ദൂരദേവ പലായിതാഃ അധാവന്ത അധാവൻ ഇത്യർത്ഥഃ.